ve, dale mi cachica papa, dale papa. Hey, hey, hey. Sodium chloride, using in the kitchen, feeding to the kitten before the morning walk. Pachaklavan in the chemical name, basic copper carbonate. Cathode, anode, pipette, burette, barometer, thermometer, wattometer, hydrometer. What meter, sir? Heartometer. Manasala ille? Mm-hmm. Pennangalada manasala kanula machine. Chicago ilo iru saayipu kandupidichathaan. Adhingi varate. Ningalada ekku ullil iripandhaan nariyamalo. Why are you laughing? Ladies college, campus love again. Prima punga tundi shiva sari. Ladies college, campus love again. പഠിക്കാം പഠിക്കാതിരിക്കാം കളിക്കാം കറങ്ങാം ക്ലാസ്സിലിരുന്ന് ഉറങ്ങാം പരീക്ഷയ്ക്ക് ജയിക്കാം കുട്ടിലെങ്കിൽ തോക്കാം ഞങ്ങളുടെ ചോറ് നിങ്ങളുടെ പാട് നിങ്ങളുടെ പാട് Ladies call Legion, campus love podcast.